പള്ളിമണി കേട്ടുണർന്നു, പള്ളിയങ്കണത്തിൽ വന്നു പരിശുദ്ധനാം പിതാവിൻ പ്രീതിക്കായി കേഴുന്നു. പള്ളിമണി കേട്ടുണർന്നു, പള്ളിയങ്കണത്തിൽ വന്നു പരിശുദ്ധനാം പിതാവിൻ പ്രീതിക്കായി കേഴുന്നു. കാലത്തിലൻ പ്രാണൻ പുണരാൻ മറന്നു, പോയ കാലത്തിലൻ പ്രാണൻ പുണരാൻ മറന്നു. പ്രപഞ്ചകർത്താവേ നിൻ പ്രഭവരത്തും പരമാർത്ഥം, പ്രഭവരത്തും പരമാർത്ഥം. പള്ളിമണി കേട്ടുണർന്നു, പള്ളിയങ്കണത്തിൽ വന്നു പരിശുദ്ധനാം പിതാവിൻ പ്രീതിക്കായി കേഴുന്നു. ാണു ഞാൻ ആലംബമേകൂ മാധാ, ആധിയിലാണു ഞാൻ ആലംബമേകൂ മാധാ. അലഞ്ഞിടുന്നു ഞാൻ അറിവറിയാൻ മാധാ, അറിവറിയാൻ. പള്ളിമണി കേട്ടുണർന്നു, പള്ളിയങ്കണത്തിൽ വന്നു പരിശുദ്ധനാം പിതാവിൻ പ്രീതിക്കായി കേഴുന്നു, പരിശുദ്ധനാം പിതാവിൻ പ്രീതിക്കായി കേഴുന്നു.